പഞ്ചം അതിന്റെ കാരണരൂപത്തിൽ സൂക്ഷ്മരൂപത്തിലും അതിന്റെ സൂക്ഷ്മരൂപത്തിൽ മായയിൽ ലയിച്ചിരിക്കും. തങ്ങളുടെ വിദ്യയിലോ പ്രകൃതിയിലോ അതിലോ ലയിച്ചിരിക്കുന്നതാണ് അദ്വൈതികൾ പറയുന്നത്. അവിടെ നിന്ന് പ്രകടമാകും ഈശ്വരനെല്ലാം മായയിലാണ് ലയിക്കുന്നത്. അപ്പൊ അത് ലയിക്കുന്ന ആ മായ ഈശ്വരന്റെ ഉപാധിയായിരിക്കും. അത് ഈശ്വരനോട് അഭിന്നമായിരിക്കും, ഈശ്വരൻ നിന്ന് വേറിട്ടില്ല. ആ ഈശ്വരൻ ഈ ഉപാധി ഇല്ലെങ്കിൽ അത് തന്നെ ശുദ്ധമായ ബ്രഹ്മം. ഉപാധിയോടുകൂടി ചേരുമ്പോൾ അതിനെ ഈശ്വരൻ എന്ന് പറയും. ആ ഈശ്വരനാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നത്. ശുദ്ധമായ ബ്രഹ്മം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊന്നും ചെയ്യുന്നില്ല. അത് ജഗത്തിന് കാരണമല്ല. ഇതാണ് ഇത്രയും അടിസ്ഥാന തത്വങ്ങളാണ് ഇവിടെ പറയുന്നത്. ശുദ്ധമായ തത്വം എന്ന് പറയുമ്പോൾ അത് നിർഗുണമാണ്, നിരാകാരമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്. അവിടെ ഒരു സൃഷ്ടിയും നടക്കുന്നു. സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു മായ വേണ്ടി വരുന്നത്. എല്ലാം അദ്വൈതികൾ ഇവിടെ സിദ്ധാന്തമാണ്. അപ്പൊ അതിനെ മായ എന്നോ അവിദ്യ എന്നോ പല രീതിയിൽ പറയും. അതെല്ലാം മായാദർശനത്തിൽ പറഞ്ഞാണ് പല പേരുകളിൽ പറയും. ഇതുവരെ പറഞ്ഞതെല്ലാം ആ ഈശ്വരൻ പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അധ്യാരം. ഈശ്വരൻ ചുരുക്കത്തിൽ എന്താണ്? മായ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇതെല്ലാം മായയിൽ തന്നെ വിലയിക്കും, വീണ്ടും മായയിൽ നിന്ന് പ്രകടമാകും. ഇങ്ങനെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്വൈതികൾ പറയുന്നത്. മായ കൊണ്ട് ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം ആത്മോപദേശത്തിനും പലയിടത്ത് പറയുന്നുണ്ട്. ഇതുവരെ പറഞ്ഞത് തന്നെ അമ്പത്തിയേഴ് മലയറും മാഴിയിലുണ്ട് അനന്തമായ കല ഇത് കല്യ അനാദി കാര്യമാകും സലില രസാദി ശരീരമേന്തി നാനാകുല ഗുരുവായി ഗുരുവായി നിന്നു. മലയറും മാഴിയിലുണ്ട് അനന്തമായ കല ഇത് അനാദി കല്യ കാര്യമാകും സലിലരസാദി ശരീരമേന്തി നാനാകുല ഗുരുവായു ഗുരുവായി നിന്നിടുന്നു. അലയറുമാഴി അലയറ്റ ആഴി അലകളില്ലാത്ത ആഴി എന്ന് പറഞ്ഞാൽ ഒരു എന്നെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിസ്തരംഗ സമുദ്രം. തരംഗങ്ങളൊന്നുമില്ലാത്ത സമുദ്രം എന്ന് പറയുമ്പോൾ വിസൃഷ്ടിയൊന്നുമില്ലാതിരിക്കുന്ന ബ്രഹ്മം ഇവിടെ അറിവെന്ന് പറയും. അറിവെന്ന് പറയുന്ന ബ്രഹ്മത്തിനെയാണ്. ഇതിനു മുമ്പ് പറഞ്ഞ മൂലസംയുത് കടൽ, മൂലസംയുത് അനാദിയായിരിക്കുന്ന സംയുത് ബോധം എന്ന് മുമ്പ് പറഞ്ഞു. അത് അലയില്ലാത്ത അഴിയാണ്. അതിൽ അലകൾ വരുമ്പോൾ അതാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അലകൾ വന്നാൽ സൃഷ്ടിയായി. അലകളില്ലാതെ നിശ്ചലമായി കഴിഞ്ഞാൽ അവിടെ സൃഷ്ടിയില്ല. അലകളും തരംഗങ്ങളും ഒന്നുമില്ലാതായി കഴിഞ്ഞാൽ അതിന് ശുദ്ധ ബ്രഹ്മവും അവിടെ സൃഷ്ടിയില്ല. അതിന് മായ വരുമ്പം സൃഷ്ടി സംഭവിക്കും. മായയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷെ കേവലമായ മായയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. അതിന് ഈ ആഴികൂടി വേണം, അലയറ്റ ആഴി വേണം. അതായത് ചൈതന്യം അല്ലെങ്കിൽ അറിവ് വേണം. അറിവുണ്ടെങ്കിലേ മായയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ ശുദ്ധമായ രൂപത്തെ കാണിക്കാനാണ് പറയുന്നത് അലയറും ആഴി, അലയറ്റ സമുദ്രം. ഇവിടെ അലയറ്റ സമുദ്രം എന്ന് പറഞ്ഞാൽ അലയറ്റ സമുദ്രം പോലെയുള്ളത് രൂപകം ആയി പ്രയോഗിച്ചിരിക്കുകയാണ്. അലയറ്റ ആഴി തന്നെയാണ് നിശ്ചലമായിരിക്കുന്ന സംയുത് അറിവ് ബ്രഹ്മം. അതിൽ അങ്ങനെയുള്ള ആഴിയിൽ അനന്തമായാകല ഉണ്ട്. അങ്ങനെയുള്ള ആഴിയിൽ അനന്തമായ മായാകലകൾ ഉണ്ട്. അനന്തം എന്ന് പറഞ്ഞാൽ അനന്തത്തിന് സാറിന് രണ്ട് അർത്ഥമാണ് പറയുന്നത്. ഒന്ന് അവസാനമില്ലാത്തത്, മറ്റൊന്ന് അപരിമിതം. പരിമിതികളൊന്നുമില്ലാത്തത്, പരിച്ഛിന്നമില്ലാത്തത്. അതിവിപുലം, അതിവിസ്തൃതം എന്നൊക്കെ പറയുന്നു. രണ്ടർത്ഥത്തിനും കൂടെ പറയാം. മായാകല എന്ന് പറഞ്ഞാൽ മായാശക്തി, കല ശക്തിക്ക് പറയും. സാധാരണ മലയാളത്തിൽ പറയും കലയ്ക്ക് അംശം എന്നുള്ള അർത്ഥമാണ്. കാരണം മായാകല എന്ന് പറയുമ്പോൾ മായാശക്തി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. വാസിഷ്ഠത്തിൽ ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ് കലശബ്ദം. അവിടെ പല അർത്ഥത്തിലും പ്രയോഗിക്കും. മായാശക്തി എന്ന് പ്രയോഗിക്കും, മായയുടെ അംശങ്ങളെന്ന് പ്രയോഗിക്കുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ മായാശക്തി. അത് അനന്തം എന്ന് പറഞ്ഞാൽ എന്താ? അത് അസംഖ്യമാണ്, എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്, വിപുലമാണ് ശക്തി. അങ്ങനെ എടുക്കാം. കാരണം അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, അസംഖ്യമായ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഈ അസംഖ്യമായ കാര്യങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ അന്തം, സാധാരണ മലയാളത്തിൽ പറയും ഒരു അന്തവുമില്ല എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാലോ ഒരു പിടിയും കിട്ടാത്തത്. അങ്ങനെയും മലയാളത്തിൽ പറയും അന്തമില്ലാത്തത്. സാറിന് പറയാറുണ്ടല്ലോ ഒരു അന്തവും കുന്തവും ഇല്ലാത്തത്, ഒരു പിടിയും കിട്ടാത്തതാണ്. ആ അർത്ഥത്തിനും പറയാം, ശുദ്ധമായ മലയാളമാണ് അന്തമില്ലാത്ത മായ. മനുഷ്യൻ ചിന്തിച്ചാൽ ഒരിക്കലും പിടികിട്ടാത്തതായ മായ. അതിനെ തന്നെ ഇവിടെ സാങ്കേതികമായിട്ട് അനിർവചനീയമായിരിക്കുന്ന മായ എന്നെല്ലാം പറഞ്ഞു. മായയെ നിരൂപണം ചെയ്ത് എന്നതാണ് എന്ന് തീരുമാനിക്കാൻ പ്രയാസമാണ്. സാറിന് മനുഷ്യൻ അവന്റെ അറിവിൽപ്പെടുന്ന എല്ലാത്തിനെയും രണ്ടായാണ് തിരിക്കുന്നത്. ഒന്നുകിൽ അത് സത്യം, അല്ലെങ്കിൽ അസത്യം. മായ അങ്ങനെ വേറെ തിരിക്കാൻ പറ്റത്തില്ല. സത്യമാണെന്നോ അസത്യമാണെന്നോ ചിന്തിച്ച് തീരുമാനിക്കാൻ പറ്റാത്ത ഒന്നാണ് മായ. അങ്ങനെ മായയുടെ എല്ലാ സവിശേഷതകളെയും എടുക്കാൻ വേണ്ടി പറയാം അനന്തമായ. ആ മായാശക്തി ഉണ്ട്. എവിടെ എവിടെയാണുള്ളത്? അലയറും ആഴിയിൽ, അലയറ്റ ആഴിയിൽ അറിവിൽ അനന്തമായ മായാശക്തിയുണ്ട്. പിന്നെ അനന്തം നശിക്കാത്തതെന്നുള്ള അർത്ഥം കൊടുക്കാം. കാരണം ആർക്കാണോ അറിവുള്ളത് അവർക്കേ മായ നശിക്കത്തുള്ളൂ. അറിവില്ലാത്തവരെ സംബന്ധിച്ച് നശിക്കാത്തതാണ്. അറിവുള്ളവനെ സംബന്ധിച്ച് മായ നശിക്കും, അല്ലാത്തവനത് നശിക്കുന്നില്ല. അങ്ങനെയും പറയാം. പക്ഷെ അറിവുള്ളവർക്ക് നശിക്കും. അതാണ് അലയറും ആഴിയിൽ അനന്തമായ കല കൊണ്ട് ഇത് അനാദികല്യ. കല്യ എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യം. അനാദിയായ കല്യാണെന്ന് വെച്ചാൽ അനാദിയായ സാമർത്ഥ്യമാണ്. നമ്മുടെ പുസ്തകത്തിലൊക്കെ അവിടെയൊക്കെ കോമിയും ബുൾസ്റ്റോപ്പും കേട്ട് വെച്ചിരിക്കും. ആൾക്കാർക്ക് അർത്ഥം ഓരോരുത്തരും തോന്നുന്ന രീതിയിൽ അവിടെ ബുൾസ്റ്റോപ്പും കോമിയും ഒന്നും വേണ്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇങ്ങനെയായിരിക്കും അർത്ഥം ഒന്ന് തോന്നിച്ചൊക്കെ എഴുതി വെച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കോമിയും ബുൾസ്റ്റോപ്പും ഒന്നും ഇത് അനാദിയായ കല്യാണ. അനാദി കല്യാന്ന് പറഞ്ഞാൽ മായ അനാദിയാണെന്നുള്ളത് സിദ്ധാന്തമാണ്. അത് അനാദി കല്യ സാമർഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങളെ ഉണ്ടാക്കുന്നതിന്റെ സാമർഥ്യം, അതാണ് സാമർത്ഥ്യമാണ്. ഈ ശക്തി എന്ന് പറയുന്നത് അനാദിയായ ഒരു ശക്തിയാണ്. അതെന്താണ്? ഈ പ്രപഞ്ചമായ കാര്യത്തെ ഉണ്ടാക്കുന്നതിനുള്ള ശക്തിയാണെന്ത്? അതും മായയെക്കുറിച്ചാണ് പറയുന്നത്, കാര്യത്തെക്കുറിച്ചല്ല. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? കാര്യം എന്ന് പറഞ്ഞാൽ അത് ആദ്യമുള്ളതാണ്. ആദ്യമുള്ള ഒന്നിനാണ് എന്ത് പറയുന്നത്? കാര്യം. ഇവിടെ ഇരിക്കുന്ന പുസ്തകം കാര്യമാണ്, എന്തുകൊണ്ട് അതിനൊരു ആദ്യമാണ്? മായ അങ്ങനെയല്ല, അതിന് ആദി ഇല്ലാത്തതാണ്. അപ്പൊ കാര്യം അനാദിയല്ല, മായയാണ് അനാദി. പിന്നെ ഈ സാറിന് അനാദി എന്ന് പറയുന്നത് ഈ കാര്യകാരണങ്ങളുടെ പ്രവാഹം. ഒരു കാരണം അതിന് കാര്യം ഉണ്ടാകുക, അതിന് വീണ്ടും അത് കാരണമാകുക, വീണ്ടും കാര്യമാകുക. ആ പ്രവാഹത്തെ അനാദി എന്ന് പറയുന്നത് പ്രവാഹ അനാദി എന്ന് പറയും. അവിടെയും കാര്യമില്ല, അനാദി. ചിലർക്കൂടെ വയ്ക്കാനും എഴുതിയവർക്കൊക്കെ ബ്രഹ്മം സംഭവിച്ചിട്ടുണ്ട്. കാര്യം അനാദിയാണെന്ന്, കാര്യമില്ല അനാദി. കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അർത്ഥം എന്താണ്? ആദ്യം ഉള്ളതെന്നാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തുടക്കമുള്ളതെന്നാണ് എന്റെ അർത്ഥം. അതുകൊണ്ട് ഇത് അനാദികാര്യം, അനാദി കല്യ, അനാദിയായ സാമർഥ്യമാണ്. ഈ ശക്തി തന്നെയാണ്. ഏത് ശക്തി? അനാദിയായ ഈ ശക്തി, ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിനെല്ലാം ഉണ്ടാക്കുന്നതിനുള്ള ആ സാമർഥ്യം തന്നെയാണ് ഇത് അനാദികല്യ. കാര്യമാകും സലില രസാദി ശരീരമേന്തി. കാര്യമാകുന്ന സലില രസാദി ശരീരം, സലിലം എന്ന് പറഞ്ഞാ എന്താ? എന്താണ് ജലം രസം, ജലത്തിന്റെ രസം, സലിലെ രസം, ജലരസം. ജലരസം എന്താണ്? ആ പൊതുവെ അങ്ങനെ പറയുന്നു. സലിലെ രസം പോലെയുള്ള ധാരാളം കാര്യങ്ങൾ, അത് ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അഗ്നി ഉഷ്ണം എന്ന് വേണമെങ്കിലും പറയാം. സലിലവും കാര്യമാണ്, രസവും കാര്യമാണ്, അഗ്നിയും കാര്യമാണ്, അഗ്നിയുടെ ഉഷ്ണവും കാര്യമാണ്. അത് കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്ത് നിന്നൊരു ഉദാഹരണം എടുത്തേ ഉള്ളൂ. സലില രസാദി ശരീരം ഏന്തി, സലില രസാദി ശരീരങ്ങളെ വഹിച്ചുകൊണ്ട്, മായയുടെ കാര്യമാണ് സലില രസാദി ശരീരങ്ങൾ. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നശിക്കുന്ന എന്നർത്ഥ ശരീരം. ശരീരം എന്ന് വെച്ചാൽ നശിക്കുന്ന എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ കാര്യം സലിലരസാദി ശരീരമാണ്. കാര്യം എന്ന് പറയുന്നത് സലിലരസാദി നശിക്കുന്ന വസ്തുക്കളാണ് എന്നർത്ഥം. അപ്പൊ അത് മായാകാര്യമാണ്, ഈ നശിക്കുന്ന എല്ലാ വസ്തുക്കളും. അപ്പൊ അത് ഈ ശരീരം നശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാവാം, മനുഷ്യരുടെയും മറ്റു ശരീരമാവാം. അല്ല സല്ലില രസ ആദി എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കാര്യത്തെ എടുക്കാം, നശിക്കുന്ന ഏത് കാര്യത്തെ, നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. എന്ന് പറയാം പിന്നെ ശരീരരസം, ജലരസം എന്നൊക്കെ പറയുന്നതിന് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് പറയണമെങ്കിൽ അത് ജലമാണ് കൂടുതൽ, ജലപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ശരീരം. അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ പിന്നെ വ്യാഖ്യാനിക്കുന്നവരുടെ ഭാവന. വ്യാഖ്യാനം എന്ന് പറയുന്ന മനുഷ്യനവന്റെ ഇത്തരം തത്വചിന്തയിലും മറ്റുമൊക്കെ എന്താണ് വ്യാഖ്യാനം, അവന്റെ മനോഭാവന അനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അതൊക്കെ വ്യാഖ്യാനിക്കുന്നവരുടെ മനോധർമ്മം പോലെ പറയാം. ശരീരം എന്ന് പറയുന്നത് ജലത്തിന് പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ഈ പ്രാപഞ്ചികമായ വസ്തുതകൾ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതിന് ദോഷമൊന്നുമില്ല. ഏതുവരെ വേണമെങ്കിലും നമ്മുടെ ഭാവന അനുസരിച്ച് വ്യാഖ്യാനിക്കാം. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് ഇവിടെ പറയുന്ന ഈ ആശയവുമായിട്ട് പൊരുത്തപ്പെടണം ഒന്ന്. മറ്റൊന്നെന്താണ് ഈ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളുമായും പൊരുത്തപ്പെടണം. അദ്വൈതം എന്ന് പറയുന്നൊരു ആശയമുണ്ട്, അതിനോടും പൊരുത്തപ്പെടണം. ബാഹ്യമായുള്ള പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുമായും പൊരുത്തപ്പെടുന്നതാണ്. ഇത് കാര്യങ്ങളെ കുറിച്ച് പറയണം. അപ്പൊ രണ്ട് സ്ഥലത്തും പൊരുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഓരോരുത്തർ ഭാവനാ ലോകത്തിലൂടെ പോയി അങ്ങനെ ശരീരമെന്ന് വെച്ചാൽ അതാണ് ജലമാണ്, അത് ബീജമുണ്ടും ചേർന്ന് കൂടിയതാണ്, അവിടെ ജലാംശമാണ് കൂടുതൽ, അങ്ങനെയൊക്കെ കൽപ്പിച്ച് കൽപ്പിച്ച് എന്തുകൊണ്ടോ നമുക്ക് പറയാം. പൊതുവെ എന്താണ് സല്ലിന്റെ രസാദി എന്ന് പറയുന്നത്? എല്ലാ നശിച്ചു പോകുന്ന കാര്യങ്ങളും മായാകാര്യങ്ങളും എല്ലാം അതിനെല്ലാം ഭവിച്ചുകൊണ്ട് ആര് വഹിക്കുന്നു? എന്തെന്നാരാണ്? മായ. മായ എന്ന് പറയുന്ന ജഗത്തിനെ സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി, മായാശക്തി. നാനാകുല ഗുരുവായി. അപ്പോ കേവലം ഒരു ശരീരം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എന്നുകൊണ്ട് അടുത്ത് പറയുന്നു നാനാതരത്തിലുള്ള ഉലഗുരു. ഉലഗ് ലോകം, പ്രപഞ്ചം, ഗുരു സ്വരൂപം, നാനാപ്രപഞ്ച സ്വരൂപമായി, നാനാപ്രപഞ്ചരൂപമായി. ഇപ്പൊ കേവലം ഒരു ശരീരത്തിൽ മാത്രം ഒന്നുമില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും എന്ത് പറയണം? ശരീരമൊന്ന് പറയണം. അപ്പൊ നാനാ ശരീരരൂപമായി, ഉലക രൂപമായി, പ്രപഞ്ചരൂപമായി. പ്രപഞ്ചത്തെ പൊതുവെ അദ്വൈതകൾ പറയുന്ന എന്താണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതാണ് അതിന്റെ നാനാരൂപം. അവിടെ പറഞ്ഞു വൈചിത്ര്യം എന്ന് പറഞ്ഞല്ലോ. എവിടെ? ദ്യാരോപത്തിൽ പറഞ്ഞു. എവിടെ പറഞ്ഞു വൈചിത്ര്യം? ഏത് പദ്യത്തിൽ? പദ്യം അറിയത്തില്ല. പ്രാപയാമാസ വൈചിത്ര്യം, അത് എന്നിവിടെ പറയുന്ന നാനാ രൂപം. ഇത് പല സ്ഥലത്തും ആവർത്തിച്ചാവർത്തിച്ചു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നാനാരൂപത്തിലാണ് മനുഷ്യന് മായയെപ്പോലെ തന്നെ, മായാകാര്യമായതുകൊണ്ട് അതിനെ മനുഷ്യനങ്ങോട്ട് എണ്ണിത്തിട്ടപ്പെടുത്താവുന്നില്ല. കാരണം മായ എന്ന് പറയുന്നതും അനന്തമാണ്, അസംഖ്യമാണത്, അത് അപരിമിതമായ ഒരു ശക്തിയാണ്. അതുകൊണ്ട് അതിന്റെ കാര്യമായ പ്രപഞ്ചവും അങ്ങനെയാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ പ്രയാസം. മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. മനുഷ്യനെ ബുദ്ധി കൊണ്ട് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്താണ്? മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നതും ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ബുദ്ധിശക്തി, നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രവർത്തനമാണ് ബുദ്ധിശക്തി. പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ഈ ബുദ്ധിശക്തി കൊണ്ട് ഇതിനെയൊക്കെ അറിയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അവന്റെ ബുദ്ധിശക്തിയെ സഹായിക്കുന്ന പുതിയ വസ്തുക്കൾ കണ്ടുപിടിച്ച് അതിലൂടെ അറിയുന്നു പ്രപഞ്ചത്തെ പടി. ബുദ്ധിശക്തി കൊണ്ട് ആ ബുദ്ധിശക്തിയെ സഹായിക്കാൻ പറ്റിയ വസ്തുക്കളെ കണ്ടുപിടിക്കുന്നു. അതാണ് മനുഷ്യൻ പണ്ട് ദൂരദർശിനിയും സൂക്ഷ്മദർശിനിയും കണ്ടുപിടിച്ചത്. അവിടെയും നിന്നില്ല, പിന്നെ മനുഷ്യൻ കുറച്ചുകൂടെ പുരോഗമിച്ചപ്പോൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചു, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. ഇപ്പൊ നിർമ്മിത ബുദ്ധി അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്, ബുദ്ധിയെ സഹായിക്കുന്ന ബുദ്ധി. ബുദ്ധിയെക്കാൾ എത്രയോ ആയിരം മടങ്ങ് ശേഷിയുള്ളതാണ് ഏത്? നിർമ്മിത ബുദ്ധി. ഒരു ബുദ്ധി ചെയ്യുന്നതിന്റെ ആയിരം ഇരട്ടി പണി ബുദ്ധി ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയും കണ്ടുപിടിച്ചു. അപ്പൊ തന്റെ ബുദ്ധി ഉപയോഗിച്ച് അതിനേക്കാൾ പല ശേഷിയും സാധ്യതയുള്ള മറ്റൊരു ബുദ്ധിയെ കൊണ്ട് കണ്ടുപിടിച്ച് ആ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ പ്രപഞ്ചത്തെ പഠിക്കുകയാണ്. അങ്ങനെ വരുമ്പം മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതി ഉണ്ടെങ്കിലും ആ ബുദ്ധിയേക്കാൾ പലതരത്തിലും സാധ്യതകളും ശേഷിയുമുള്ള മറ്റൊരു ബുദ്ധി അവൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ബുദ്ധി ഉപയോഗിച്ച് പ്രപഞ്ചത്തെ പഠിക്കുന്നു. നമ്മൾ പഴയകാലത്ത് കണക്ക് കൂട്ടിയത് ആദ്യം വിരൽ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ചെറിയ ചെറിയ ഉപകരണങ്ങൾ കണ്ടുപിടിച്ച് കണക്ക് കൂട്ടാൻ, അവസാനം ചെന്നെത്തിയോടെ കാൽക്കുലേറ്റർ. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടുന്നതിനും എത്രയോ വേഗതയിലും കാര്യക്ഷമമായിട്ടും കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ വന്നു. അപ്പോൾ അതിനേക്കാളും വളരെ വേഗതയിലായി. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയെക്കാളും ശേഷിയുള്ള വസ്തുക്കളെയാണ് ആ ബുദ്ധി കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ മോശമല്ല, മനുഷ്യന്റെ ബുദ്ധി ചെയ്യാൻ വയ്യാത്ത എത്രയോ കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അപ്പൊ അവനെന്ത് ചെയ്യുന്നു, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവന്റെ ബുദ്ധിയുണ്ട് അറിയുന്നതിന്റെ പരിമിതി അവൻ മനസ്സിലാക്കിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി അവൻ പുതിയ പുതിയ സഹായികളെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കൂടുതൽ അറിയുന്നു. എന്നാലും ഈ വർണ്ണങ്ങളും പ്രപഞ്ചത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിനും പരിമിതികളുണ്ട്. പക്ഷെ അവൻ കൂടുതൽ മുന്നോട്ട് പോകും, അതാണ് എന്റെ പ്രത്യേകത. അപ്പോ മായ ശക്തി എന്ന് പറയുന്ന അനന്തമാണ്. ഈ നാനാ വിലക് അതും അതുപോലെയാണ് അനന്തമാണ്. നാനാകുല ഉലക് പ്രപഞ്ചരൂപത്തിൽ എന്ത് വരുന്നു, ഗുരുവായി നിന്നിടുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ ബൃഹത്ത്, വലുത്, വിശാലം എന്നൊക്കെ അർത്ഥം. ഗുരുവായി നിന്നിടുന്നു, വളരെ വിശാലമായി ബൃഹത്തായി നിൽക്കുന്നു. ഏത് മായാശക്തി, മായാകല എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയും, മായയെ കുറിച്ച് കൂടെ പറയും. ആ മായ തന്നെയാണ് എന്തായി നിൽക്കുന്നത്, സല്ലിന്റെ രസാദി നശിക്കുന്ന ഈ വസ്തുക്കളായി നിൽക്കുന്നു. അത് തന്നെ നാനാ ജഗ ഉലകായി നിൽക്കുന്നു. നാനാ ഉലകം എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇന്ന് ഉലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയോ സൂര്യനോ സൗരയോ ഗാലക്സികളോ ക്ലസ്റ്ററുകൾ അങ്ങനെ അങ്ങനെ അങ്ങനെ വളരെ വിപുലമാണത്. എത്രയോ പ്രകാശ വർഷം വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത് നാനാമൂലം. മനുഷ്യനതിൻ്റെ ഒരു ആ പ്രപഞ്ചത്തിൻ്റെ ഒരു മണൽത്തരിയുടെ ഭാഗമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതാണ് പറയുന്നത് ഗുരുവായി വിശാലമായി നിൽക്കുന്നു. അപ്പോൾ മായ എന്ന് പറയുന്നത് അതിവിശാലമായ ഒന്നാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പ്രധാനമായ റോള് കൊടുത്തിരിക്കുന്ന ആർക്ക്, മായയ്ക്ക്. അത് അനന്തമായ ഒരു ശക്തിയാണ്. അത് സൃഷ്ടിച്ച ഈ കാണുന്ന എല്ലാ അനന്തമാണ്. അതുകൊണ്ട് പ്രപഞ്ചവും എങ്ങനെ നിൽക്കുന്നു, അനന്തമായ ഒരു ശക്തിയായി നിൽക്കുന്നു. എന്നാൽ അവിടെ മറ്റൊന്നുണ്ട്, എന്താണ്, അല എറുമാഴി, അല ഇല്ലാത്തതായ, അല അറുന്നതായ, ഇല്ലാത്തതായ എന്നർത്ഥം. ഒരാഴിയുണ്ട്, അതിനാണ് ഗുരു പറയുന്നത് അറിവ്, ബ്രഹ്മം, ആത്മാ പല ശബ്ദത്തിലും പറയും. സച്ചിദാനന്ദം, ചിത്ത് എന്നും പറഞ്ഞു മൂലസംയുക്ത്. പല പല പേരുകളിൽ പറയും, അഖണ്ഡ ചിത്ത്, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ പറയുന്ന അതാണ് അലയറ്റ. ഈ അലയില്ലാത്ത ഈ ചിത്ത്, അതിൽ എങ്ങനെ ഈ നാനാരൂപത്തിലുള്ള ജഗത്തിനെ സൃഷ്ടിക്കുന്ന മായ എങ്ങനെ നിൽക്കും? രണ്ടിനും രണ്ട് സ്വഭാവമാണല്ലോ. മറ്റാണെങ്കിൽ അലയറ്റതാണെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന മായയോ അതിൻ്റെ കാര്യങ്ങൾക്കോ ഒരു സ്ഥാനമില്ല. അത് ശുദ്ധമായ വസ്തുവാണ്, അതുകൊണ്ടാണ് അലയറ്റ എന്ന് പറയുന്നത്. മായയും കാര്യങ്ങളും എന്ന് പറയുന്നത് അന്നേര വിപരീതമാണ്. ഈ അത്തരിയെ ശുദ്ധമായിരിക്കുന്ന അലയറ്റ ഈ അറിവിൽ എങ്ങനെയാണ് ഈ അതിന് നേരെ വിപരീതമായ മായ എങ്ങനെ നിൽക്കും? ഇതൊക്കെ സൃഷ്ടിക്കുന്ന മായ അതെങ്ങനെ സംഭവിക്കും? അങ്ങനെ സംഭവിക്കാൻ പാടില്ല, പക്ഷെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് അതിന് മായ എന്ന് പേര് കിട്ടിയത്. സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് സംഭവിക്കുന്നു, മായ. അതായത് പഴയകാലത്ത് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി, ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയപ്പോ അവൻ ചിന്തിച്ചത് അവന്റെ യുക്തി ഉപയോഗിച്ചിട്ടാണ്, അവന്റെ വിചാരശക്തി ആണ് യുക്തി. അതുപയോഗിച്ചാണ് അവൻ ചിന്തിച്ചു തുടങ്ങി. ഇതൊക്കെ എങ്ങനെയാണ് പഴയകാലം, പഴയകാലം എന്ന് വെച്ചാൽ 10-2000 വർഷങ്ങളായി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 1500 വർഷമായപ്പോൾ സയൻസ് വന്നിട്ട് അതിന് മുമ്പുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ യുക്തി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ എത്തിച്ചേരുന്ന ചില നിഗമനങ്ങളാണ് ഒന്നും അലയറ്റ ആയി. അപ്പൊ അങ്ങനെ ഈ ഇത് സൃഷ്ടിയുടെ പിന്നിൽ ഒരു ശുദ്ധമായ ഒന്ന് വേണം. അങ്ങനെ പരമാത്മാവെന്നോ ബ്രഹ്മമെന്നോ ആത്മാവോ എന്നെല്ലാം പറയുന്ന ഒന്ന്, ഈ സൃഷ്ടിയുടെ കളങ്കങ്ങളൊന്നുമില്ലാത്ത, സൃഷ്ടിയുടെ മാലിന്യമൊന്നുമില്ലാത്ത ഒന്ന് വേണം എന്ന് അവർ യുക്തി കൊണ്ട് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ, ശുദ്ധമായ ഒന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സൃഷ്ടി ഉണ്ടാവും? അങ്ങനെയൊരു ചോദ്യം. അപ്പോ അങ്ങനെ ശുദ്ധമായൊരു വസ്തു കൊണ്ട് സൃഷ്ടിയുണ്ട്. അപ്പൊ സൃഷ്ടിയും ആ ശുദ്ധമായ വസ്തു തമ്മിൽ ചേരത്തില്ല. അതുകൊണ്ട് പറഞ്ഞു അത് മായ കൊണ്ടാണ്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം അതങ്ങനെ നിർവചിക്കാനൊന്നും പറ്റത്തില്ല. ഒരു ശക്തി ഈ പറയുന്ന ശുദ്ധമായ ബ്രഹ്മവുമായിട്ടൊന്നും അത് ചേരത്തില്ല, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ട്. അങ്ങനെ ഒരു ശക്തി കൊണ്ടാണ് ഈ വൈചിത്രത്തെ, നാനാ ഉലകിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ രണ്ട് പരസ്പര വിരുദ്ധ സ്വഭാവമുള്ള രണ്ടെണ്ണത്തിനെ സ്വീകരിച്ചു, ഒന്ന് ശുദ്ധം മറ്റൊന്ന് അശുദ്ധം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്നു, ശുദ്ധവും അശുദ്ധവും കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്നു. അപ്പൊ ശുദ്ധവും അശുദ്ധവും എങ്ങനെ കൂടിച്ചേരും? പറയുന്നത് വാസ്തവത്തിൽ കൂടിച്ചേരുന്നില്ല, എന്നാ കൂടിച്ചേരുന്നത് പോലെ. ഇപ്പൊ വാസ്തവത്തിൽ കൂടിച്ചേരാത്ത കൂടിച്ചേരുന്നത് പോലെ എന്നൊക്കെ പറയുന്നതിനാണ് മായ എന്ന് പറയുന്നത്. ഇപ്പൊ പൊരുത്തക്കേടുകളെ പൊരുത്തപ്പെടുത്തുന്ന ഒരു ശക്തി. അങ്ങനെ ഇതൊക്കെ ചിന്തിച്ച് കിട്ടുന്ന ഉത്തരങ്ങളാണ്. ഒരു ഭാഗത്ത് ശുദ്ധമായ ഒന്ന് വേണം, അത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധനായിരിക്കണം. പക്ഷെ പ്രപഞ്ചത്തിൽ ഒരു ശുദ്ധിയില്ല, ഇത് അശുദ്ധമാണ്. അപ്പൊ ഈ പ്രപഞ്ച അശുദ്ധമായ പ്രപഞ്ചത്തിന് വേണ്ടി ഒരു മായ. എന്നാൽ മായയുടെ സൃഷ്ടാവായിട്ട് ശുദ്ധനായ ഒന്ന് വേണം, അത് ഈശ്വരൻ. അതിനു വേണ്ടിയിട്ടൊരു അറിവ്. പിന്നെ ഇതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേക്ക് അതിനൊരു പേര് വന്ന് ഈശ്വരൻ. അതിൽ നിന്ന് ഒന്നായ സൃഷ്ടി. അപ്പോൾ അതിലൊരുപാട് പോരായ്മകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു അത് മായയാണ്. മായയിൽ എന്ത് സംഭവിക്കാം, സൃഷ്ടി എങ്ങനെ വേണോ സംഭവിക്കാം, അത് മായയുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ യോജിപ്പിക്കാൻ, പരസ്പരം യോജിപ്പിക്കാൻ വയ്യാത്ത രണ്ടെണ്ണത്തിനെ സ്വീകരിച്ച് അതിനെ യോജിപ്പിച്ച് അതിൽ നിന്ന് ജഗത്തുണ്ടായി എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം. എങ്ങനെ ലോകമുണ്ടായി എന്നുള്ളതായി. അപ്പൊ ഇതിനെ എന്തു പറയും, ഈ കണ്ടുപിടുത്തത്തിനെ? എന്തു പറയും? തത്വചിന്ത എന്ന് പറയും. ഇത് തത്വചിന്തയാണ്. ഈ പ്രപഞ്ചത്തിന്റെ തത്വം, യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ വേണ്ടി ചിന്തിച്ച് കണ്ടെത്തിയത് പഴയകാലം. അതുകൊണ്ടാണ് ഇതിനെ തത്വചിന്ത എന്ന് വിളിക്കുന്നത്. അപ്പൊ യോജിക്കാൻ കഴിയും, ഒരിക്കലും സാധ്യതയില്ലാത്ത രണ്ടെണ്ണത്തിനെ യോജിപ്പിച്ചിട്ട് ഈ ലോകത്തിൻ്റെ ഒരു സമാധാനം കണ്ടെത്തി. ഇതാണ് ഇത് മനുഷ്യ നൂറ്റാണ്ടുകൾ ഇതിനെ ചിന്തിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യും. നൂറ്റാണ്ടുകൾ ചിന്തിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തപ്പോഴാണ് പല ദർശനങ്ങളും പല തത്വചിന്തകളും വന്നത്. ദർശനം എന്ന് പറഞ്ഞ് കണ്ടെത്തലുകൾ എന്നർത്ഥം. പല കണ്ടെത്തലുകളും അങ്ങനെ വരുമ്പോ ചിലർക്ക് ചിലതിനോട് പ്രത്യേക പ്രതിപത്തി തോന്നും, ചിലർക്ക് ചിലത് ബോധ്യപ്പെട്ട്, ചിലത് ചിലർക്ക് ബോധ്യപ്പെട്ടില്ല, ചിലർ ചിലതിനെ വിശ്വസിച്ച് ചിലർ ചിലതിനെ വിശ്വസിച്ചില്ല, തള്ളിക്കളഞ്ഞു. ഇങ്ങനെയാണ് പല സമ്പ്രദായങ്ങളുണ്ടായത്. ഒരാൾക്ക് ഒന്നിനോട് ഇഷ്ടം തോന്നി അയാൾ ആ സമ്പ്രദായത്തിൽ പെടും, ഇഷ്ടം തോന്നിയില്ലെങ്കിൽ അത് പെടത്തില്ല. അങ്ങനെ ഉള്ളതിലൊരു സമ്പ്രദായമാണ് അദ്വൈതം. ആ അദ്വൈതം അനുസരിച്ചാണ് ഉള്ള കാര്യങ്ങൾ ശരിയായത്. അദ്വൈതം ഇഷ്ടമാണ് ശരിയാണ് എന്ന് തോന്നുന്നവർ ഇഷ്ടവും കൂടെ ആവണം ശരിയാവണം, അതൊരു പ്രധാനമാണ്. നമ്മുടെ ശരികളെല്ലാം പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കും, പ്രത്യേകിച്ച് ചിന്ത അങ്ങനെയാണ്. ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം, ഒരാൾക്ക് കൂടുതലിഷ്ടം ഭക്തിയോടാണ്, അപ്പോൾ അയാൾക്ക് അദ്വൈതം അത്ര ഇഷ്ടപ്പെടത്തില്ല. ഒരാൾക്ക് കൂടുതലിഷ്ടം തത്വജ്ഞാനത്തോടാണ്, അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടും അദ്വൈതം. അപ്പോൾ അയാളുടെ ശരി ഏതാവും അദ്വൈതമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ശരിയാവും. അങ്ങനെ പൊതുവെ കൊണ്ടുപോകും. അതുകൊണ്ട് ആദ്യം മുന്നിരിക്കുന്ന എന്തായിരിക്കും, മനുഷ്യന്റെ ഇഷ്ടമാണ്. നിങ്ങൾ എന്തുകൊണ്ട് അദ്വൈതത്തിന്റെ പിറകെ പോകുന്നു, നിങ്ങൾക്ക് അദ്വൈതം ഇഷ്ടമായി. നിങ്ങൾ എന്തുകൊണ്ട് ഭക്തിയുടെ പിറകെ പോകുന്നു, അത് ഇഷ്ടമായത്. നിങ്ങൾ എന്തുകൊണ്ട് യോഗത്തിന്റെ പിറകെ, നിങ്ങൾക്ക് ഇഷ്ടമായത്. മനുഷ്യന്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഈ പല പല രീതികൾ വരുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കും, കാരണം മനുഷ്യർ ഭിന്ന രുചിയുള്ളവരാണ്. എല്ലാവർക്കും ഒരേ ഇഷ്ടം വരുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ വിശ്വസിക്കും, അതിനെ സ്വീകരിക്കും, അംഗീകരിക്കും, നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്നവർ പറയും അവർ ആ സമ്പ്രദായത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ അദ്വൈത സമ്പ്രദായം അനുസരിച്ചിട്ടാണ്. ചിലർ പറയും ഇത് അദ്വൈത സമ്പ്രദായമല്ല, ഇത് വേറെ ഏതോ ഒരു സമ്പ്രദായമാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നത്? അവർക്ക് അദ്വൈതത്തെ ഇഷ്ടമല്ല, അദ്വൈതത്തെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ ചേർക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും, അവരങ്ങനെ വ്യാഖ്യാനിക്കും. ഇപ്പൊ വേദങ്ങൾ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അദ്വൈത സമ്പ്രദായമാണെന്ന്. അദ്വൈതം ശങ്കരാചാര്യർക്ക് ഇഷ്ടമായതുകൊണ്ട് അപ്പൊ രാമാനുജൻ വന്നിട്ട് പറഞ്ഞു അത് ശരിയല്ല, ഇതൊന്നും അദ്വൈതമല്ല, ഇത് വേറൊരു സമ്പ്രദായമാണ്. മാധവൻ വന്നിട്ട് പറഞ്ഞു ഇത് വേറൊരു സമ്പ്രദായമാണ്. അപ്പൊ സമ്പ്രദായങ്ങളെന്ന് പറയുന്നത് എവിടെയിരിക്കുന്നു? ഓരോരുത്തരുടെ ഇഷ്ടത്തിലിരിക്കുന്നു. അപ്പൊ ഒരേ വേദത്തെ തന്നെ പല ഇഷ്ടങ്ങളുള്ളതുകൊണ്ട് പലതായി വ്യാഖ്യാനിച്ച് പല സമ്പ്രദായങ്ങളുണ്ടായി ഓരോന്നും അവർ സ്വന്തമാക്കുന്നു. അദ്വൈതം, ഞാൻ അദ്വൈതിയാണ്. വേറെ ആൾ പറയുന്നു ഞാൻ ദ്വൈതിയാണ്. വേറെ ആൾ പറയുന്നു ഞാൻ ഇഷ്ടാദ്വൈതിയാണ്. ഇതൊക്കെ ആൾക്കാരങ്ങ് തീരുമാനിക്കുകയാണ്, സ്വയം ഇഷ്ടത്തെ മുൻനിർത്തിയാണ്. അപ്പൊ ഇത് സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കും. അപ്പോൾ പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ലാതെ നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും വേണമെന്നില്ല. അപ്പൊ മനസ്സിലാക്കുക ഈ പറയുന്നതൊക്കെ അദ്വൈതമാണ്. കാരണം നിങ്ങൾക്ക് അദ്വൈത സിദ്ധാന്തം എന്താണെന്നൊരു കാഴ്ചപ്പാട് വേണം. അദ്വൈത സിദ്ധാന്തം എന്താണെന്നൊരു ബോധമുണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇത് അദ്വൈതം തന്നെയാണ്. അത് വിശിഷ്ടാദ്വൈതത്തെ കുറിച്ചൊരു ധാരണയുണ്ട്. ഇത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇത് വിശിഷ്ടാദ്വൈതം അല്ല. അത് ഇതിനകം തന്നെ രൂപപ്പെട്ട ഒരു സമ്പ്രദായമാണ്. പിന്നെ ഇതൊരിക്കലും വിശിഷ്ടാദ്വൈതം ആവത്തില്ല. നിങ്ങളത് ശൈവ സിദ്ധാന്തം നിങ്ങളെ പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് ഇത് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ശൈവവും ശാക്തയും ഒന്നും അല്ല. ഞാനത് പ്രത്യേകം പറയുന്നതെന്ന് വെച്ചാൽ പലരും പറയും ഇത് ശൈവമാണ് അത് വേറൊന്നാണ്. ഇഷ്ടാദ്വൈതമാണ് ഇങ്ങനെയൊക്കെ പറയും. അതേപോലെ അതിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പഠിച്ചെടുത്തോളം മനസ്സിലാക്കുന്ന എന്താണ്? ഇത് അദ്വൈതം തന്നെ. അദ്വൈതത്തിന് മാത്രമേ ഇതെല്ലാം സ്വീകരിക്കാൻ പറ്റൂ. നനയറ്റ ഒരാഴി നൂലിവ ശുദ്ധമായ ചൈതന്യം. മറുവശത്ത് എന്താണ്? ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവര് മായാശക്തി. ഇത്രയും പരസ്പര വിരുദ്ധമായ രണ്ടെണ്ണത്തിനെ അദ്വൈതത്തിലെ സ്വീകരിക്കും, എന്നിട്ട് അതിനെ യോജിപ്പിക്കുക. അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായെന്ന് പറയുക. ഇതെല്ലാം അപ്പോ മനുഷ്യന്റെ ഇഷ്ടമനുസരിച്ച് ചിന്തകൾ വരുമ്പോഴാണ് എന്തുവരുന്ന ഓരോ സമ്പ്രദായങ്ങൾ വരുന്നത്. മുഖ്യവന്റെ ഇഷ്ടം അലയറും ആഴിയിലുണ്ട് അനന്തമായാകല ഇത് കല്യ അനാദി കാര്യമാകും സലിലരസാദി ശരീരമേന്തി നാനാ ഉലക് ഉരുവായി ഉരുവായി നിന്ന്. എന്റെ അന്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വ്യാഖ്യാതാക്കള് കണ്ടപടി അന്വയിച്ചു. ഇത് അദ്വൈതത്തിന്റെ ശരിയായ ആശയം മനസ്സിലാക്കാതെ തെറ്റായി അന്വയിച്ചിട്ട് പിന്നെ കാട് കയറി ഒരുപാട് വ്യാഖ്യാനിച്ച് അവർ വലിയൊരു ആശയ പ്രപഞ്ചത്തേക്ക് ഉണ്ടാക്കി. അത് അടിസ്ഥാനം തെറ്റിപ്പോയാൽ പിന്നെ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ട് എന്താ കാര്യം? ഒരു കെട്ടിടത്തിന്റെ മൂല കല്ലുകളെല്ലാം ഇളകിക്കാണ് പിന്നെ ആ കെട്ടിടത്തിന് എന്താ നിലനിൽപ്പും? അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അന്വയത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്തും, പിന്നെ അതിന്റെ ആശയത്തെ ദൂരപ്പെടുത്തും. അതുകൊണ്ട് അലയറും ആഴിയിൽ അനന്തമായാകല ഉണ്ട്, ഇത് അനാദി കല്യ കാര്യമാകും സലില രസാദി ശരീരമേന്തി നാനാ ഉലക് ഉരുവായി ഉരുവായി നിന്നിടുന്നു.